بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. قال المصنف الإمام أبو زكريا يحيى بن شرف النووي رحمة الله عليه: متى يهدر دم المسلم؟ عن أبي مسعود رضي الله تعالى عنه قال: قال رسول الله صلى الله عليه وآله وسلم: لا يحل دم امرئ مسلم إلا بإحدى ثلاث: الثيب الزاني، والنفس بالنفس، والتارك لدينه المفارق للجماعة. റവാഹുൽ ബുഖാരി യു മുസ്ലിം. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ മസൂദ് അൽ ബദരി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലാ യഹില്ലു ദമു മുരിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിഇഹ്ദാ സലാസ്. മൂന്ന് കാരണങ്ങൾ കൂടാതെ ഒരു വിശ്വാസിയുടെ രക്തം ചിന്തപ്പെടാൻ പാടില്ല, അത് അനുവദനീയമല്ല. മൂന്ന് കാരണങ്ങൾ ഒഴിച്ച്. മൂന്ന് കാരണങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, അസ്സയ്യിബു സാനി, സയ്യിബായതിനു ശേഷവും വ്യഭിചരിക്കുക. രണ്ട്, വൻ നഫ്സു ബിൻ നഫ്സി, കൊന്നതിന് പകരമായി ശരീരം. മൂന്ന്, അത്താരിക്കുരു ദീനിഹി അൽ മുഫാരിക്കുരു ജമാ, തന്റെ മതം വിടുകയും സമൂഹത്തിനെതിരെ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തവൻ. ഈ മൂന്ന് കാരണങ്ങൾ കൂടാതെ ഒരാളെ കൊല്ലാൻ പാടില്ല. ലാ യഹില്ലു ദമു മുരിഇൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ രക്തം അനുവദനീയമല്ല. ഇല്ലാ ബിഇഹ്ദാ സലാസ്, മൂന്നിലൊരു കാരണം കൊണ്ടല്ലാതെ. ഒന്ന്, അസ്സയ്യിബു സാനി, സയ്യിബായതിനു ശേഷവും വ്യഭിചരിക്കുക എന്ന് പറയുന്നത്. സയ്യിബ് എന്ന് പറഞ്ഞാൽ വിവാഹം, വിവാഹശേഷം നടത്തുന്ന ഈ ദുർനടപ്പ്, അത് അതിന് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷ എറിഞ്ഞുകൊല്ലലാണ്. അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ തോതനുസരിച്ചൊക്കെ ഭരണാധികാരികൾ പല രീതികളും സ്വീകരിക്കാറുണ്ട്. മൊത്തത്തിൽ അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ നാല് സാക്ഷികളിലൂടെയാണ് അത് സ്ഥിരപ്പെടുക. അങ്ങനെ സ്ഥിരപ്പെട്ടാൽ അവനെ റജിമ് ചെയ്യണം എന്നാണ്. സയ്യിബ് എന്ന് പറയുന്നത് സാധുവായ വിവാഹം, അതായത് ശരിയായ വിവാഹത്തിലൂടെ ഒരാൾ തൻ്റെ ഇണയുമായി ജീവിക്കുക. അതൊരു മിനിറ്റാണെങ്കിലും അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചാൽ അവൻ സയ്യിബാണ്. അതിനുശേഷം അവൻ ദുർനടപ്പ് സ്വീകരിച്ചാൽ അവനെ എറിഞ്ഞു കൊല്ലുക എന്നതാണ് ഇസ്ലാമിലുള്ള ശിക്ഷ. എന്തുകൊണ്ടാണ് അങ്ങനെ എറിഞ്ഞു കൊല്ലുന്നത്? അത് ഒക്കെ വലിയ ചർച്ചയാണ്. ആധുനിക മീഡിയകളൊക്കെ മുസ്ലിങ്ങളെ ക്രൂരന്മാരായും പ്രാകൃതക്കാരെയും ഒക്കെ ചിത്രീകരിക്കാറുള്ളതാണ്. അവർ മനുഷ്യന്മാരെ ഇങ്ങനെയുള്ള കാരണമൊന്നും ഇല്ലാതെ എറിഞ്ഞു കൊല്ലാറുണ്ട്. അതിന് പ്രശ്നമൊന്നുമില്ല. വലിയ വലിയ ബോംബിട്ട് കരിച്ചും പിന്നെ ചീടലാക്കിയും കൊല്ലാറുണ്ട്. അതിനൊന്നും അവർക്ക് എതിർപ്പില്ല. ഇസ്ലാമിൽ എറിഞ്ഞു കൊല്ലലുണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യക്കാരും ഒരു നാട്ടുകാരും ഒരു പിന്നെ മതക്കാരും അവരുടെ നാട് ഒരുപാട് ആളുകളെ എറിഞ്ഞു കൊല്ലുന്ന മിസൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് എതിർക്കാറില്ല. ഒരാളെ കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലുന്നതാണോ വലിയ തെറ്റ്? അതല്ല, ഒരു സമൂഹത്തെ മുഴുവൻ വലിയ ബോംബ് കൊണ്ട് എറിഞ്ഞു കൊല്ലുന്നതാണോ? അതൊക്കെ എറിഞ്ഞു കൊല്ലൽ തന്നെയല്ലേ. അപ്പോൾ എന്താണ് ഇവർക്ക് എതിർപ്പ്? ഇവിടെ ആ സമൂഹത്തിലെ ഭരണകൂടം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ നിലപാടിനോടാണ് മറ്റുള്ള രാജ്യത്തിന് എതിർപ്പ് വരുന്നത്. അപ്പോൾ അവർ പരസ്പരം അടി ഉണ്ടാവുകയാണ്. അപ്പോഴാണ് ഈ മിസൈലും ബോംബൊക്കെ ഇട്ട് കൊല്ലണത്. ആ കൊല്ലപ്പെടുന്ന വ്യക്തി ചിലപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവനായിരിക്കും മറ്റേ രാജ്യത്തെ. എന്നാലും അയാൾ കൊല്ലപ്പെടും. അയാൾ ഇതൊന്നും അറിയാത്ത ബുദ്ധിയില്ലാത്ത മനുഷ്യനായിരിക്കും. ചിലപ്പോൾ നാൽക്കാലിയായിരിക്കും, ചിലപ്പോൾ ആടും ആടുകളൊക്കെ ആയിരിക്കും. അതൊക്കെ കൊല്ലപ്പെടുകയാണ്. അതിനൊന്നും ഇവർക്ക് എതിർപ്പില്ല. അതിനെതിരെ അവർ ഇറങ്ങിത്തിരിക്കാറില്ല. പിന്നെ അവിടെ സംഭവിച്ചത് എന്താണ്? സയ്യിബായ വ്യഭിചാരിയെ എറിഞ്ഞു വന്നു എന്നുള്ളതാണ്. അവനെ എറിഞ്ഞു കൊല്ലാൻ അർഹനാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്: വൈദാ ഖതൽതും ഫഅഹ്സനുൽ ഖത്ല, നിങ്ങൾ വധിക്കുകയാണെങ്കിൽ നല്ല രൂപത്തിൽ വധിക്കുക എന്നത്. അപ്പോൾ എറിഞ്ഞു കൊല്ലുക എന്നുള്ളത് അല്പം ക്രൂരമല്ലേ എന്ന് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ വധശിക്ഷ അർഹിക്കുന്നവരെയൊക്കെ തല വെട്ടിയാണ് കൊല്ലുന്നത്, പെരടിക്ക് വെട്ടിയിട്ട്. പക്ഷേ ഇവിടെ വ്യഭിചരിച്ചവനെ മാത്രം എന്തുകൊണ്ട് എറിഞ്ഞു കൊല്ലുന്നു എന്ന് ചോദിച്ചാൽ, വിവാഹിതനായ വ്യഭിചാരിയെ എന്ന് ചോദിച്ചാൽ, പണ്ഡിതന്മാർ അതിനൊരുപാട് യുക്തികൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവൻ്റെ മുഴുവൻ ശരീരം കൊണ്ടും അവൻ ആ തിന്മ ആസ്വദിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ തിന്മ അവൻ്റെ ശരീരം കൊണ്ട് മുഴുവനാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൻ മുഴുവനായി അതിൻ്റെ പാപഭാരം പേറണം എന്നാണ്. അതിൻ്റെ ശിക്ഷയും അവൻ പേറണം എന്നുള്ളതാണ്. അങ്ങനെ എറിഞ്ഞു കൊല്ലുകയും അവന് പശ്ചാത്താപ മനസ്സുണ്ടാവുകയും ചെയ്താൽ അത് ദുനിയാവിൽ അതിനുള്ള കഫാറത്താണ്. പിന്നെ അവൻ ആഖിറത്തിന് ശിക്ഷയല്ല. ഒരാളിങ്ങനെ ഒരു തെറ്റിന് പിടിക്കപ്പെടുകയും അവൻ ആ ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്താൽ ആ ശിക്ഷയോടുകൂടി അവന് ശിക്ഷ തീർന്നു. പിന്നീട് അവൻ പശ്ചാത്തലത്തോടുകൂടിയാണ് പോകുന്നതെങ്കിൽ അവൻ്റെ തൗബക്കനുസരിച്ച് അവന് പരലോകത്ത് പ്രതിഫലമായിരിക്കും ഉണ്ടാവുക. ആഖിറത്തിൽ അവന് ശിക്ഷയില്ല. അതുകൊണ്ടാണ് മായിസിൻ്റെയും അതേപോലെ തന്നെ ഗാമിദിയയിലെ സ്ത്രീയുടെ കേസും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്: ലഖദ് താബത് തൗബത്തൻ, ആ പെണ്ണ് ഒരു തൗബ ചെയ്തിട്ടുണ്ട്. ലൗ ഉസിയത് അല അഹ്ലിൽ മദീന, മദീനക്കാർക്ക് മുഴുവൻ ആ തൗബ വീതിച്ച് നൽകിയാൽ അവർ മുഴുവൻ സ്വർഗത്ത് പോകും. അതിനുമാത്രം വലിയ തൗബയാണ് ആ പെണ്ണ് ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇസ്ലാമിൽ അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. ഈ ഏറോടുകൂടി അവൻ ശുദ്ധീകരിക്കപ്പെട്ടു, അവന് പശ്ചാത്താപ മനസ്ഥിതി ഉണ്ടെങ്കിൽ. അതല്ല പിന്നെയും അങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മരണപ്പെടുകയാണെങ്കിൽ അതുണ്ടാവില്ല. ഇതാണ് ഇസ്ലാമിലെ ഈ ഹദ്ദിൻ്റെ ഈ ശിക്ഷാവിധിയുടെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ വൻ നഫ്സു ബിൻ നഫ്സ്, ഒരു ശരീരത്തിന് പകരമായി മറ്റൊരു ശരീരം, അത് കൊല്ലേണ്ട കാര്യങ്ങളൊക്കെ വിശദമായി അതിൻ്റെ സ്ഥലങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാളെ കൊന്നതിന് പകരമായി എപ്പോഴാണ് കൊല്ലുക, ആ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾ പറയുകയാണ് ഞങ്ങൾക്ക് പ്രതിക്രിയ വേണം, അവനെ വധിക്കണം എന്നാവശ്യപ്പെട്ടാലാണ്. അതല്ലെങ്കിൽ ഭരണകൂടം ഇസ്ലാമിക ശരീരത്തനുസരിച്ച് ഭരിക്കുന്നവരാണെങ്കിൽ അവനെ തടവിൽ വെക്കും, എന്നിട്ട് ചോദിക്കും എന്താണ് വേണ്ടത്, ദിയ വേണോ? എന്നാൽ അതിന് മനഃപൂർവ്വമാണ് കൊന്നതെങ്കിൽ 100 ഒട്ടകം അതിന് തുല്യമായ ധനമാണ്, അത് 3-4 ലക്ഷം റിയാല് വരെ വരും. ഇനി അതിൽ കൂടുതൽ അവർ ചോദിച്ചാൽ അതും അവർ കൊടുക്കാൻ നിർബന്ധിതരാകും. ഇതാണ് മനഃപൂർവ്വമുള്ള പിന്നെ വധം. അബദ്ധവശാൽ സംഭവിച്ചതാണെങ്കിലോ 100 ഒട്ടകങ്ങളുടെ തുല്യമായ ധനമാണ് പകരമായി നൽകേണ്ടത്. ഇനി ഒരാളെ വധിച്ചത് അക്രമത്തിലൂടെ അതിക്രമത്തിലൂടെയാണെങ്കിൽ ഈ ബന്ധുക്കൾ മാപ്പ് ചെയ്താൽ മാത്രം മതിയാവില്ല, അവരുടെ ദിയായുടെ കാര്യം അവർക്ക് തീരുമാനിക്കാം, പിന്നീട് ഗവൺമെന്റിന് കൂടി ആ വിഷയത്തിൽ അവകാശം ഉണ്ടാവും. അതിനാണ് ഹക്ക് ആം എന്ന് പറയുക. ഒരു വധത്തിൽ രണ്ട് തരത്തിലുള്ള ഹക്ക് ഉണ്ടാകും. ഒന്ന്, പിന്നെ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് തീരുമാനിക്കാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, ബന്ധുക്കൾ തീരുമാനിച്ചു മാപ്പ് കൊടുക്കാൻ. പക്ഷേ ഇയാൾ കൊന്നത് റോഡിൽ വെച്ചിട്ട് വണ്ടി ഇടിച്ച് ആളുകളെ പേടിപ്പിച്ച് റോഡിലൊക്കെ 5-6 റൗണ്ട് വെടിവെച്ച് കുറേ നേരം പുറകിൽ പിന്നെ കൂടി അല്ലെങ്കിൽ കടയിൽ വെച്ച് അതിക്രമിച്ച് കയറി എല്ലാം അടിച്ചു ഉടച്ചൊക്കെയാണ് കൊന്നതെങ്കിൽ അത് ക്രിമിനലായി മാറി. ക്രിമിനൽ കൊലപാതകത്തോടൊപ്പം ഗവൺമെന്റിന് കൂടി ഇടപെടേണ്ട വിഷയമാണ്. അപ്പോൾ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് ഇങ്ങനെയുള്ള കൊള്ളക്കാരവിടെ വെച്ചേക്കാൻ പറ്റൂല എന്ന് തീരുമാനിച്ചാൽ ബന്ധുക്കൾ മാപ്പ് കൊടുത്താലും പിന്നെ ഗവൺമെന്റിന് അവരെന്ത് ചെയ്യാം, വധിച്ചു കളയാം. ചുരുക്കത്തിൽ അൻ നഫ്സു ബിൻ നഫ്സ്, ഒരാളെ കൊന്നതിന് പകരമായി മാത്രമേ ഒരാളെ കൊല്ലാൻ പാടുള്ളൂ. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ആ താരിഖുലി ദീനിഹി, സ്വന്തം മതം വെടിയുകയും, അതായത് ഇസ്ലാം ദീന്, അൽ മുഫാരിഖുലിൽ ജമാ, എന്നിട്ട് മുസ്ലിങ്ങളുടെ പൊതു സമൂഹത്തിനെതിരെ ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത വ്യക്തികൾ, അവരെ കൊല്ലൽ അനുവദനീയമാണ്. ഇത് പലപ്പോഴും വളരെയധികം വിമർശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമം ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ നിർബന്ധമില്ല എന്നുള്ളതാണ്. ഫമൻ ഷാ ഫലിയുമിൻ വമൻ ഷാ ഫലിയഖ്ഫുർ, ഉദ്ദേശിക്കുന്നവർക്ക് മുസ്ലിമാവാം, അല്ലാത്തവർക്ക് അവരുടെ മതം അനുസരിച്ച് ജീവിക്കാം. ഇസ്ലാമിക നാട്ടിൽ ആരെങ്കിലും ജീവിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട മതം തിരഞ്ഞെടുക്കാം, അവർ മുസ്ലിമാവണ നിർബന്ധമല്ല. പിന്നെ ഇവിടെ കൊല്ലണം എന്ന് പറഞ്ഞതോ, ഒരാൾ മുസ്ലിമാണ് ആയി എന്ന് പ്രഖ്യാപിച്ചു, അതിനുശേഷം അവൻ പറയാണ് ഞാൻ നാളെ വേറെ ഏതെങ്കിലും മതത്തിലേക്ക് പോവാണ് എന്ന് പറഞ്ഞാലാണ് ഈ ശിക്ഷ. ഒന്നാമത്തത്. അപ്പോൾ ഇസ്ലാമിക രാജ്യത്ത് അനുവദിക്കുന്ന ഏത് മതം അനുസരിച്ച് ജീവിക്കാം, ജിസിയ കൊടുത്തുകൊണ്ട്. ഇസ്ലാമിക രാജ്യത്തെ ഇപ്പം ജിസിയ അവിടെ ഇല്ല, ഇസ്ലാമിക രാജ്യത്തിലുള്ള സക്കാത്താണ് മുസ്ലിങ്ങൾ നൽകേണ്ടത്, മുസ്ലിങ്ങളല്ലാത്തവർക്ക് കൊടുക്കേണ്ട നികുതിയാണ് ജിസിയ. അതിനവർക്ക് ഇസ്ലാമിക രാജ്യത്തിലുള്ള ജിഹാദിൽ പങ്കെടുക്കേണ്ട, പട്ടാളത്തിന് സേവനം അനുഷ്ഠിക്കേണ്ട, സക്കാത്ത് കൊടുക്കേണ്ട, അങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്കുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിക ഭരണം അനുസരിച്ച് ഖലീഫമാരൊക്കെ ഭരിച്ചപ്പോൾ അവർ പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് ഇസ്ലാമിക രാജ്യത്തിൽ നിന്ന് പെൻഷൻ ഉണ്ടാവും ഈ അമുസ്ലിങ്ങളായ ആളുകൾക്ക്. അപ്പോൾ അവരിവിടെ നിലനിൽക്കുക, പിന്നെ മതം വിട്ടവരെ കൊല്ലണം എന്ന് പറഞ്ഞത് മുസ്ലിമാണെന്ന് പറയുകയും പിന്നെ ഒരു ദിവസം പറയാൻ ഞാൻ ഇസ്ലാമെന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അനുവദിച്ചിട്ടില്ല എന്നതാണ്. അപ്പോൾ ഇസ്ലാമിൽ മതസ്വാതന്ത്ര്യമല്ലേ, ഇങ്ങോട്ട് വരാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ മതസ്വാതന്ത്ര്യത്തിൽ ഇവിടെ ഇടപെടാൻ കാരണം അവൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ നിന്ന് സമൂഹവുമായി ബന്ധപ്പെട്ടൊരു വിഷയം അയാൾ ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ അൽ മുഫാരിഖുലിൽ ജമാ, ഇസ്ലാമിക പൊതു നേതൃത്വത്തെ അവൻ ധിക്കരിച്ചു എന്ന ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരാൾ അവൻ്റെ മനസ്സിൽ അവൻ കാഫിറായി ജീവിച്ചാൽ ഇസ്ലാമിക ഗവൺമെൻറ്റിന് ഒന്നുമില്ല. നമ്മൾ പിന്നെ ഈ ഹദീസ് പാഠങ്ങളുടെ ആദ്യം തന്നെ പറഞ്ഞതുപോലെ അവൻ്റെ ബാഹ്യം അനുസരിച്ചാണ് ഇസ്ലാം വിധിക്കുക. ഒരാൾ പറയുകയാണ് അവൻ മുസ്ലിമായി അല്ലെങ്കിൽ പറഞ്ഞില്ല പറഞ്ഞു, അവൻ ഇസ്ലാമിക രാജ്യത്തിൽ ജീവിക്കാൻ ഒരു തീർപ്പില്ല. അവൻ്റെ മതം അവൻ്റെ മനസ്സിൽ, അവൻ നിരീശ്വരവാദിയോ ഏത് മതക്കാരനോ ആവാം. പക്ഷേ പ്രത്യക്ഷമായി അൽ മുഫാരിഖുലിൽ ജമാ, അവൻ ഇസ്ലാമിക സമൂഹത്തിനെതിരെ ഇറങ്ങിത്തിരിക്കാൻ, അവൻ മുസ്ലിം ഇസ്ലാമെന്ന് പുറത്തു പോയി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടന്നാൽ അവനെ നിലക്ക് നിർത്തൽ ഇസ്ലാമിക ഭരണകൂടങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളതാണ്. അതെന്തുകൊണ്ട്? ഇസ്ലാമിക രാജ്യത്തിന് ചില പോളിസികളുണ്ട്, യഥാർത്ഥ ഇസ്ലാമിക രാജ്യത്തിന്. അതിൽ പെട്ടതാണ് അതിൻ്റെ മതം ഇസ്ലാമാണ്, അല്ലാത്തവർക്ക് അവിടെ ജീവിക്കാം. പഴയ കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ അതിൻ്റെ മതമാണ്. ഉദാഹരണത്തിന് പൗരത്വം എന്നൊരു പറഞ്ഞൊരു സംഗതിയില്ല, ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറഞ്ഞൊരു സംഗതിയില്ല, പൗരത്വ രേഖ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഒരാൾ മുസ്ലിമാണ്. അപ്പോൾ ഇസ്ലാം വിട്ടു എന്ന് പറഞ്ഞാൽ എന്താ, അവന് ഈ രാജ്യം വിട്ടു എന്നാണ്. വ്യത്യാസം മനസ്സിലായോ? ഒരാൾ ഇസ്ലാം വിട്ടു എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് പറഞ്ഞാണ് ഞാൻ നിങ്ങളുടെ പൗരത്വം വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ രാജ്യം എന്താ അവനെ ചെയ്യുക, എന്താ ചെയ്യുക എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. ഇന്ത്യയിലുള്ള ഒരാൾ പറയാണ് ഞാനിപ്പോൾ ഇന്ത്യക്കാരനല്ല എന്ന് പ്രഖ്യാപിച്ച് അവൻ ഏറ്റവും വലിയ രാജ്യദ്രോഹിയാണ്. അവനൊന്നും ചെയ്തിട്ടില്ല, അവൻ ഇന്ത്യ ഗവൺമെൻറ്റിനെ എതിർത്തിട്ടില്ല. അവൻ പറയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പൗരത്വം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അവൻ രാജ്യദ്രോഹമാണ് പ്രവർത്തിച്ചത്. ഇന്ത്യയിലുള്ള ഒരാൾ പറയാണ്, പറയൊന്നും വേണ്ട, ആരും അറിയാതെ ആരോടും മിണ്ടാതെ ഇന്ത്യ ഗവൺമെൻറ്റിനെ വിമർശിച്ചിട്ടില്ല, ഇന്ത്യ ഗവൺമെൻറ് മോശമെന്ന് പറഞ്ഞിട്ടില്ല, ഇവിടെ ഏതെങ്കിലും ആചാരം ശരിയാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവൻ അവൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഇവിടെ എനിക്ക് ജീവിക്കാൻ പറ്റൂല, ഞാൻ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി ജീവിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ അവർ ശരിയല്ല എന്ന് പറഞ്ഞ ഒരു പ്രദേശത്ത് പോയി, ആരും അറിയാതെ അവിടെ പോയിട്ട് പൗരത്വം എടുക്കുകയും ചെയ്താൽ പിന്നീട് അവൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നാൽ അവൻ ജയിലിലുണ്ടാവുക, അവനെ പുറത്തു വിടൂല. നമ്മളതൊക്കെ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇസ്ലാം എന്താ ചെയ്തത്? ഇസ്ലാമിക കാര്യം തന്നെ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ പൗരത്വം ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരാളെ പിന്നെ എന്തിനാണ് നമുക്ക് അവൻ ആവശ്യമില്ലല്ലോ. അതാണ് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. രണ്ടാമതായി, ഇങ്ങനെയുള്ള കാര്യം ഒരു പിന്നെ ദുശീലമായി ആളുകൾക്കിടയിൽ പ്രചരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഉണ്ടായിരുന്നു ചില ആളുകളൊക്കെ പിന്നെ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് മുസ്ലിങ്ങളെ പലതരത്തിലും തോൽപ്പിക്കാൻ ശ്രമിച്ചു, എന്നിട്ടൊന്നും വിജയിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞത്, രാവിലെ നിങ്ങൾ മുസ്ലിം ആവുക, വഖ്ഫുറു ആഖിറഹു, വൈകുന്നേരം ആയാൽ നിങ്ങൾ കാഫിറുകളാന്ന് പറയുക. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ, ഈ കളി ഇങ്ങനെ കാണുമ്പോൾ വേറെയുള്ളവർക്കൊക്കെ സംശയം വരും, പിന്നെ ആരും മുസ്ലിം ആവില്ല എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇസ്ലാമിക രാജ്യത്ത് പിന്നെ ഇസ്ലാം വിട്ടവർക്ക് വധശിക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുതന്നെ അവൽ മുഫാരിഖുൽ ജമാഅ, മതം വിട്ടതുകൊണ്ട് മാത്രമല്ല അവൻ ഇസ്ലാമിക സൊസൈറ്റിക്കെതിരെ നിലകൊണ്ടു എന്നുള്ളത് കൂടിയാണ്. അത് ഏത് രാജ്യത്തും അങ്ങനെ തന്നെയാണ്. ആ രാജ്യത്തിന് എതിരെ നിലകൊണ്ട ആളുകളെ അവർ ജയിലിടുക, ചിലപ്പോൾ 10-40 വർഷമായിരിക്കും ഉണ്ടാവുക. ഇസ്ലാമിൽ അങ്ങനെ തടവ് ശിക്ഷ എന്നുള്ളത് പിന്നെ പല സന്ദർഭങ്ങളിലുമില്ല. മറിച്ച് അവൻ്റെ കാര്യം പെട്ടെന്ന് തീരുമാനമാക്കുക എന്നുള്ളതാണ് ഇസ്ലാമികയിലെ പല നിയമങ്ങളുടെയും ഒരു പ്രത്യേകത. അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് യുക്തികളുണ്ടായിരിക്കാം. ഏതായിരുന്നാലും ഇതാണ് ഒരു വിശ്വാസിയെ കൊല്ലൽ അനുവദിച്ചിട്ടുള്ള 3 കാര്യങ്ങൾ. അതല്ലാത്ത സമയത്തൊക്കെ ഒരു വിശ്വാസിയുടെ ധനവും അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും പവിത്രമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ പല ആളുകളും ഇതൊക്കെ പവിത്രമാണ് എന്നറിഞ്ഞതോടുകൂടി തന്നെ ഒരു വിശ്വാസിയുടെ അഭിമാനം, ഒരു വിശ്വാസിയുടെ ശരീരം, ഒരു വിശ്വാസിയുടെ സമ്പത്ത്, അതൊക്കെ പലതരത്തിൽ ഉടമപ്പെടുത്തുന്ന ആളുകളാണ്. ഇത് പവിത്രമാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരവും അവൻ്റെ രക്തമൊക്കെ പവിത്രമാണ്, അവൻ്റെ സമ്പത്തും പവിത്രമാണ്. നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ അവകാശമില്ല അവൻ്റെ നിയമപരമായ അവകാശത്തിലൂടെയല്ലാതെ. അനുവദി നിയമപരമായ ആ വിശ്വാസിയുടെ അനുവാദം കൂടാതെ നമ്മൾ കൈയേറ്റം ചെയ്യാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റസൂലിൻ്റെ കൂടെ അനുയായികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ ഷരീഫിനെ നോക്കിയിട്ട് പറഞ്ഞു, മാ അത്യബക്കി വമാ അത്യബ റീഹക്കി. ആ എന്തൊരു പിന്നെ സുന്ദരമാണ് കഅബ, എന്തൊരു നല്ല പരിമളമാണ് കഅബയിൽ നിന്ന് വരുന്നത്. ഒമാ ആയതമക്ക് എന്ത് മഹത്തായ വീട്, ഒമാ ആയതമ ഹർമത്തക്ക് എന്ത് പവിത്രമായ ഭവനം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിമാരോട് നോക്കിയിട്ട് പറയാൻ, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ല ഹുർമത്തുൽ മുഅ്മിനി ഇൻദല്ലാഹി അഅ്ളമു മിൻ ഹുർമത്തിക അഅ്ളമു മിൻ ഹുർമത്തിക മാലുഹു വദമുഹു. കഅബയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും പോലെ ഒരു വിശ്വാസിയുടെ പവിത്രത അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ ഒരു വിശ്വാസിയുടെ പവിത്രത അവൻ്റെ സ്വത്തിൻ്റെയും അവൻ്റെ രക്തത്തിൻ്റെയും പവിത്രത അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ കഅബയെക്കാളും നിന്നേക്കാളും പവിത്രതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയെ നോക്കി സഹാബിമാർ കേൾക്കുന്ന രൂപത്തിൽ പറയാൻ. അപ്പോൾ കഅബ ഷരീഫിനാണോ പവിത്രത ഒരു മുസ്ലിമിനാണോ? അത് തീർച്ചയായും ഒരു മുസ്ലിമിനാണ്. ഒരു കഅബയേക്കാൾ ശ്രേഷ്ഠനാണ് ഒരു വിശ്വാസി, അവൻ്റെ രക്തം. കാരണം എന്താ? ഈ കഅബ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ മുസ്ലിമിന് വേണ്ടിയാണ്. വിശ്വാസികളായ ആളുകൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സ്ഥലമാണ് കഅബ. അതുകൊണ്ട് വിശ്വാസികൾക്കാണ് കൂടുതൽ പവിത്രത. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി തന്നെ ആ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ അനുഭവത്തിലൂടെ അത് കാണുകയാണ്. മനുഷ്യന്മാർക്ക് അപകടം ഉണ്ടായപ്പോൾ കഅബ ഷരീഫ് വരെ അടച്ചു, അതിൻ്റെ അടുത്ത് ഇബാദത്തില്ല. കാരണം എന്താ? വിശ്വാസികൾക്ക് വേണ്ടിയാണ് കഅബ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ പവിത്രത നമ്മൾ തിരിച്ചറിയണം. ഒരാൾ കഅബ ഷരീഫിൻ്റെ നേരെ ഒന്ന് ചൂണ്ടി സംസാരിച്ചു, അല്ലെങ്കിൽ അവൻ്റെ കാലുയർത്തി, എന്തായിരിക്കും ആളുകളുടെ നിലപാട്? അവൻ വളരെ ദുഷ്ടനാണ് എന്നായിരിക്കും ആളുകളൊക്കെ ചിന്തിക്കുക. എന്നാലൊരു വിശ്വാസിക്ക് നേരെ അവൻ കാലോങ്ങി അല്ലെങ്കിൽ കയ്യോങ്ങി, അപ്പോൾ അവനോ? അവൻ അതിലേറെ വലിയ ദുഷ്ടനാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ സ്വത്തിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ പവിത്രത നമ്മൾ തിരിച്ചറിയുകയും അതൊന്നും അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെയല്ലാതെ ലംഘിക്കപ്പെടാൻ പാടില്ല എന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ അവയെല്ലാം ശ്രദ്ധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.